ഉദങ് ശബ്ദം കഴിഞ്ഞല്ലോ. അടുത്ത് വരുന്നത് സമഞ്ചതീതി സമ്യക് സമ്യക് ആയി പോകുന്നവൻ. അത് എല്ലാം പഴയതുപോലെ തന്നെ, പ്രത്യേകിച്ചൊന്നും ഇല്ല. സമ അഞ്ചെന്നിരിക്കുമ്പോൾ കിന്നു വന്നു, സർവാപഹർലോകം വന്നു, സമ അഞ്ചെന്നിരിക്കുമ്പോൾ വരുന്നു സമഹ സമി അപ്രത്യാന്തെ അഞ്ചത്വം. ചിലടത്ത് അപ്രത്യാന്തമെന്നുണ്ട്. രണ്ടായാലും സർവാപഹാര ലോപം വരുന്ന പ്രത്യയം പരമിരിക്കെ അപ്രത്യം നിർമ്മ കിപ്പ് കിന്ന് എല്ലാം അതിലെല്ലാം മായുണ്ടല്ലോ, അതുകൊണ്ട് അതിനെന്താണ് തപ്രത്യം എന്ന് പറയും. കിപ്പ് കിന്നെല്ലാം വന്ന എന്താ ശേഷിക്കുന്നത്? ഒന്നും കാണത്തില്ല. അത്തരം പ്രത്യയങ്ങളെ കാണിക്കാനാണ് വപ്രത്യം. അപ്രത്യം എന്ന് പറഞ്ഞാൽ അവിദ്യമാന പ്രത്യം. പൂർത്തി നിന്ന് അനുവർത്തിക്കുന്നതാണ്. അപൂർവസൂത്രത്തിൽ വരുന്ന വ്യത്യാസമാണ് അത്. അപ്രത്യമൊന്നും അതിനെ പിരിക്കാം, അപ്രത്യമൊന്നും പിരിക്കാം. എന്നുവെച്ചാൽ ഇവിടെ സമ്യങ് പോലെയുള്ള സ്ഥലങ്ങളിൽ പരത്തിൽ പ്രത്യം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും പോകും, ഒന്നും ശേഷിക്കില്ല. അങ്ങനെയുള്ള പ്രത്യം വരുന്ന അഞ്ചതി പരമിരിക്കുമ്പോൾ സം എന്നുള്ളതിന് സമീ വരും. സമീ അഞ്ച് സൂന്നിരിക്കുമ്പോൾ എന്താ വരുന്നത്? ഭംഗ്യാഭ്യോ ദുർഗാസ്യവൃത്തം ഹൽ. എന്താണ് അതിന്റെ വൃത്തി? അലന്താത്പരം തദന്താശപരം സൂത്തേസിത്യത് അവൃത്തം ഹൽ ലഭ്യതെ. നോക്കാതെ ആർക്കെങ്കിലും പറയാമോ? പുസ്തകത്തിൽ നോക്കാതെ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. സുലഭിച്ചവും സമ അഞ്ച് എന്നിരിക്കുമ്പോൾ എന്തോരും സമ അഞ്ച് എന്നിരിക്കും. സമി അഞ്ച് എന്നിരിക്കുമ്പോൾ എന്താ വരുന്നത് പിന്നെ? സമി സമി അഞ്ചെന്നിരിക്കും. സമിന് സമി വന്നു. സമി അഞ്ച് എന്നിരിക്കുമ്പോ എന്ത് വരും? ഇതിപ്രകാരം ലോപിച്ചിട്ട് പിന്നെ വിദ്യാ സർവനാമസ്ഥാനെ നുമ്മ വന്നു. പിന്നെ പിന്നെന്ത് സംഭവിക്കും? സംയോഗാന്ത ശിലോഭ. പിന്നെന്ത് സംഭവിക്കും? കിൻ പ്രത്യേകിച്ച് കു വരുമ്പോ നഗാരത്തിന് നഗാരം വന്നിട്ട് സമ്യങ് സമ്യങ് ഇകയണച്ച് എണ്ണു വരും. സമ്യങ് സമ്യഞ്ചൗ എന്നൊരിടത്ത് ഏതാ വരാത്ത? ഇവിടെ വന്നിട്ട് വരാത്ത ഏതാണ്? അവിടെ സമയാന്ത ശിലോഭ വരത്തില്ല. പിന്നെ അത് വരത്തില്ല. പിന്നെ പിന്നെയുണ്ട് കിൻപ്രത്യസിക്കു വരത്തില്ല. ഉപദാ ലോപം വരുമോ? ആദ്യം വന്നിട്ട് പിന്നെ വന്നിട്ട് പിന്നെ നുമ്മ ഒരേ സൂത്രപ്രകാരം വന്നു കഴിഞ്ഞാൽ പിന്നെ സൂത്രം വരും. പരസവർണം വരുന്നു. അനുസ്വാര പരസവർണം സമ്യഞ്ജൗ സമ്യഞ്ജ. ഈ സമ്യങ് സമ്യക് രണ്ടും പേര് വരുന്നു. സമ്യങ് സമ്യക് ഒറ്റയ്ക്ക് സമ്യക് ഒന്നും വരത്തില്ല. എന്തുകൊണ്ട്? ചകാരം ലോപിച്ചു. ചകാരം ലോപിച്ചു കഴിഞ്ഞാൽ നാ വരും. നാക്ക് പിന്നെ എന്തുവരും? കുത്തും വന്നാൽ എന്തുവരും? മകാരേ വരും. അങ്ങനെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? അഭ്യം എന്നെടുക്കണം. ഈ അർത്ഥത്തില് സമ്യക് നല്ലതെന്ന് പറയത്തില്ലേ? അതെന്നെ അവൻ നല്ലവനെന്ന് പറഞ്ഞാൽ അവൻ നല്ല രീതിയിൽ അവന്റെ പോക്കെന്ന സംഗതി അത് തന്നെ. കുഴപ്പമില്ല, അഭ്യയം സമ്യം എന്ന് പറയുന്നതാണ് സുബന്ധം ശരിയായത്. മറ്റത് അഭ്യയം പറയുന്നിട്ടില്ല, പക്ഷെ സുബന്ധമാണെന്ന് ധരിക്കരുത്, അഭ്യയം ഒന്ന് ധരിക്കണം. സംയഞ്ചോ സംയഞ്ചോ പിന്നെ സമീ സമത സമീ സമീ വന്നു അഞ്ച് വന്ന് ശസ്ത്രം ധരിക്കുമ്പോ സൂത്രം വരുന്നു അച്ഛ വന്ന് അകാരലോ വെച്ചു പിന്നെ ചൗ ശ്രദ്ധിച്ചോണം, ചിലപ്പോ എനിക്കും തെറ്റിപ്പോവും, ഞാനും ഇതുവരെ ശരിക്കും വ്യാകരണത്തിലേക്ക് വന്നിട്ടില്ല. സമീചഹ എന്ന് വരുന്നു സംയഞ്ജം സംയഞ്ചോ സമീചഹ എന്ന് വരുന്നു. പിന്നെ ബസഞ്ഞുള്ളിടത്തെല്ലാം എന്ത് വരുന്നു? അച്ഛ ആകാരം ലോപിക്കുന്നു, ചൗ പൂർവത്തിന് ദീർഘം വരുന്നു. സമീച സമീചേ സമീച സമീചോഹോ സമീചാ സമീചി സമീചോഹോ എല്ലായിടത്തും ഇതോർത്താൽ മതി. അച്ഛഹാകാരം ലോപിക്കുന്നു, പൂർവത്തിന് ചൗ ദീർഘം വരുന്നു. ഹലാദികൾ വരുമ്പോ അവിടെ എന്ത് വരുന്നു? സമീ അഞ്ച് ഭ്യാം, അവിടെ എന്താ വരുന്നത്? ചകാരം ലോപിക്കോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് ലോപിക്കില്ല? പദസഞ്ജയില്ലേ, ലോപിച്ചൂടെ? എന്തുവരും അതിനെ നിഷേധിക്കാൻ? ചോഹോ, അത് സമയാന്ത ലോകത്തെ എങ്ങനെ നിഷേധിക്കും? അങ്ങനെയാ സമി അച്ഛന്നായിരിക്കുന്നത്. അഞ്ചെന്ന് വരത്തില്ല, എന്തുകൊണ്ട്? ആ സർവനാമസ്ഥാനം അല്ലാത്തതുകൊണ്ട് നുമ്പ് വരുന്നില്ല. സമി അച്ഛന്നിരിക്കുന്നിടത്ത് കിൻപ്രത്യത്തിൽ കൂമ്പരും കോ ചോ കൂവരും ഏത് വരും? എന്തുകൊണ്ട്? കിൻപ്രത്യസ്യ അസിദ്ധത്വ ചോഹോ കുരുതി കുത്തും നേരത്തെ വന്നു. ഇപ്പോ കുത്തും വന്നിട്ട് എന്തുവരും? പിന്നെ എന്തുവരും? ജസ്തും വരും. എണ്ണു ഒന്ന്, സമ്യഗ്ഭ്യാം സമ്യഗ്ഭി സമ്യഗ്ഭ്യാം സമ്യഗ്ഭ്യ അങ്ങനെ വരുന്നു. സമ്യക് സമി അഞ്ച് പിന്നെ സപ്തമി ബഹുവനത്തിൽ എന്താ വരുന്നത്? സുപ്പ് വരുമ്പോ എന്തുവരുന്നു? ചോക്ക് വരുന്നു. ഉപതയ്ക്ക് എന്ത് സംഭവിക്കും? ആദ്യം തന്നെ ലോപിക്കും. സൂത്രം ഏതാണ്? അനിതാഹനുദ്ധി സർവനാമസ്ഥാനം പരത്തിലില്ല, നുമില്ല. സമി അച്ച് സു സമി അച്ച് എണ്ണ വന്നു, സമ്യച്ച് സു പിന്നെ ചക്കാരത്തിന് കുത്തും വന്നു. സമ്യക് ജസ്തു ചർത്തവും വരാം. ജസ്തവും ചർത്തവും വന്നാൽ എങ്ങനെയായിരിക്കും? സമ്യക് സു ഷത്വം സമ്യക് ഷു വന്നു. അപ്പൊ ഇവിടെ പഴയതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. സഹ അഞ്ച തീയതി അടുത്തത് സഹസ്യ സദ്രി തഥാ തഥാന്ന് പറഞ്ഞാൽ എന്താ? വപ്രത്യാന്റെ അഞ്ചതോ സഹശബ്ദസ്യ സദ്രി ആദേശകസ്യ സദ്രി അഞ്ച് സു ഉപതാലോപിച്ചു, നും വന്നു, സുലോപിച്ചു, സംയോഗാന്തലോപം വന്നു. കിൻപ്രത്യസ്യ കൂ വന്നു, ഇവയാണ് ചെണ്ണു വന്നപ്പോ എന്തായി? സദ്രിയ ഒരുമിച്ച് പോകുന്നവൻ. സദ്രിയൻ പിന്നെ സദ്രിയഞ്ചൗ സദ്രിയഞ്ച പഴയതുപോലെ തന്നെ സദ്രിയഞ്ചം സദ്രിയഞ്ചൗ സദ്രി അഞ്ച് ശ്വസന്നിരിക്കുമ്പോ സദ്രി അച്ച് ഉപതാലോകം വന്നു അകാരലോകം അച്ഛ ചൗ പൂർവത്തിലെ ഇകാരത്തിന് സദ്രീച്ച സദ്രീച്ച ഒരു വ്യത്യാസമില്ല. ഭ്യാം ബിസ് വരുന്നിടത്ത് സദ്രി അച്ച് സദ്രീച്ച് ചോക്കു വന്നു ജസ്തും വന്നു സദ്രഗ്ഭ്യാം സദ്രഗ്ഭി സദ്രഗ്ഭ്യാം സദ്രഗ്ഭ്യ സദ്രക്ഷു അതും പഴയതുപോലെ തന്നെ. അടുത്തെന്താണ്? തിര അഞ്ചതീഹി തിരശ്ചീനമായി പോകുന്നു. തിരശ്ചീനം എന്ന് പറയുന്നു നേരെ അതെല്ലാം തദ്ധിത പ്രത്യയങ്ങൾ വരുന്നു. നമ്മൾ പഠിക്കും തദ്ധിതങ്ങളിൽ വരും കാലീനം എന്നൊക്കെ പറയുന്നു. സിദ്ധാന്തം കഴിയുമ്പം മൊത്തം ശബ്ദങ്ങളുടെ ഈ രൂപങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ള മനസ്സിലാവും. ഒരു ഉദാഹരണങ്ങൾ കാലിക്കഹ കാലീനം തെറ്റാണെന്ന് പറയും. അപ്പോ മൃഗങ്ങളും മറ്റും തിരിയക്കുകളെന്ന് പറയും. സാറിന് നമ്മൾ തിരിയക്കെന്നാ പറയും തിരിയങ്ങ്. അവിടെ എന്ത് വരുന്നു? തിരസഹ തിരി അലോപേ. തിരസ് ശബ്ദത്തിന് തിരി വരും, തിരി ആദേശമായിട്ട് വരും. അതാണ് അലുത്താകാരെ അഞ്ചതോ അപ്രത്യാന്തേ തിരസഹ തിരി ആദേശ. അലുപ്ത അകാരമായിരിക്കുന്നു എന്ന് വെച്ചാൽ പരത്തിലിരിക്കുന്ന അച്ചിലെ അകാരം ലോപിക്കാൻ പാടില്ല. അത് ലോപിക്കാത്ത എവിടെയാ? ബസഞ്ഞ ഇല്ലാത്തടത്തും പിന്നെ എവിടെ? അഞ്ച് സർവനാമസ്ഥാനത്തിൽ ലോപിക്കും. ഒന്ന് അങ്ങനെ ലോപിക്കാൻ പാടില്ല. അലുപ്താകാരെ അഞ്ചൊക്കെ പരമരിക്കണം. പിന്നെ വപ്രത്യാന്തമായിരിക്കണം. വപ്രത്യാന്തം എന്ന് വെച്ചാൽ കിപ്പ് കിന്ന് തുടങ്ങിയ പരത്തിയിരിക്കുമ്പം തിരസഹ തിരി ആദേശ തിരസിന് തിരി ആദേശമായിട്ട് വരും. തിരി മലയാളത്തിലെ തിരിയല്ല സംസ്കൃതത്തിലെ തിരിയ തിരി. ഇപ്പോ തിരസ് ശബ്ദമാണ് അമ്പിയമാണ്. തിര അഞ്ചതി എന്നിരിക്കുമ്പോ അവിടെ എന്തോരും തിരി വരും. തിരി അഞ്ചെന്നാവും. അവിടെ തിരി അഞ്ച് അഞ്ചെന്നിരിക്കുന്നിടത്ത് അകാരം ലോപിക്കുന്നില്ല. അതുകൊണ്ട് തിരി അഞ്ച് സൂന്നിരിക്കും സുലോപിക്കും. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ഉപതാലോപിക്കുന്നു. മുമ്പ് വരുന്നു സമയവാന്തരവും വരുന്നു. കിൻ പ്രത്യേകിച്ച് പൂ വരുന്നു. തിരി അങ്ങ് എണ്ണു വന്നു തിരിയങ് തിരി അങ്ങ് തിരിയങ് എല്ലാം പഴയതുപോലെ വ്യത്യാസമൊന്നുമില്ല. തിരിയക്കന്ന് ഉപയോഗിക്കും. പക്ഷെ സുബന്ധ രൂപത്തിൽ തിരിയക്കന്ന് വരത്തില്ല. തിരിയങ്ങന്നേ വരത്തുള്ളൂ. അങ്ങനെ വരുന്നിടത്തോളം ഒറ്റയ്ക്ക് അത് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം അമിയമായിട്ട് എടുക്കണം. തിരി തീര അഞ്ചെന്നിരുന്നത് തിരി അഞ്ചെന്നായി. ബാക്കി കാര്യങ്ങളെല്ലാം വന്നു അകാരം ലോപിക്കാത്തതുകൊണ്ട് തിരി അഞ്ച് ആവും. അവിടെയും തിരക്ക് തിരി വന്ന് തിരിയഞ്ചൗ തിരിയഞ്ച തിരിയഞ്ചം തിരിയഞ്ചൗ തിര അഞ്ച് ശ്വസം തിരിക്കുമ്പോ തിരിന്ന് വരത്തില്ല. എന്തുകൊണ്ട്? അകാരം അവിടെ ലോപിക്കുന്നു. അച്ഛ അകാരം ലോപിക്കുന്നോണ്ട് തിരസ് എന്ന് തന്നെ ഇരിക്കും. തിരസ് അച് എന്നിടത്ത് അകാരം ലോപിക്കും. തിരസ് ചുത്തും വരുമ്പോ തിരസ് തിരസ് എന്ന് വരും. കൊടുത്തിട്ടുണ്ട്. സ്തുത്വം വരുന്നു. സകാര ചകാരങ്ങൾ അടുത്തിരിക്കുമ്പോൾ സ്തുത്വം വരുന്നു. തിരശ്ച. അപ്പൊ ഭസഞ്ഞുള്ളിടത്ത് എല്ലാം എന്ത് വരുന്നു? തിരസ് എന്ന് പറയുന്ന അവ്യയത്തിന് തിരി ആദേശം വരത്തില്ല. അപ്പൊ അത് തിരഹ എന്ന് നമ്മൾ പറയുന്നെങ്കിലും അത് സകാരാന്തമായ അവ്യയമാണ്. അതുകൊണ്ട് തിരസ് എന്നിരിക്കും. പരത്തില് ഭസഞ്ഞുള്ളിടത്തെല്ലാം അച്ഛ പ്രകാരം ആകാരം ലോപിക്കും. തിരസ് ചാന്നിരിക്കും. സ്തുത്വം വരും. സകാരത്തിന് ശകാരം വരും. തിരസ്ചോഹോ തിരസ്ചി തിരസ്ചഹ എല്ലായിടത്തും. പിന്നെ പദസഞ്ജ ഉള്ളിടത്ത് തിരഹ ഭ്യാം അവിടെ അച്ഛന്നിരിക്കുന്നു. അവിടെ ആകാരം ലോപിക്കാത്തതുകൊണ്ട് എന്തോരം തിരി അലോപേ തിരസ തിരി അലോപേ. തിരി വരുന്നു. തിരി അച് എണ്ണ വന്ന് തിരിയച്ച് ഭ്യാം ചോക്കുത്തു വന്നപ്പോ തിരിയഭ്യാം. അവിടെ അകാരം ലോപിക്കാത്തതുകൊണ്ട് തിരസിന് തിരി വന്ന് എണ്ണു വന്ന് തീജ്യ അച് ചോക്ക് വന്ന് ജസ്തു വന്ന് തിരിയഗ് ഭ്യാം തിരിയഗ് ഭീ തിരിയഗ് ഭ്യാം തിരിയഗ് ഭ്യാ സപ്തമി ബഹുവചനത്തില് തിരിയക്ഷു ചോക്കു വന്നു ഷത്വം വന്നു. അപ്പൊ ഇവിടെ വന്ന ഇത്രയും ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? പ്രാങ് പ്രത്യങ് ഉദങ് സമ്യങ് സദ്രിയങ് തിരിയങ്. എത്ര ശബ്ദങ്ങളുണ്ട്? ആറെണ്ണം. അഞ്ചുദാഹരണം ആറോ? അഞ്ചു അഞ്ചല്ല അഞ്ചു ആറുദാഹരണങ്ങളും ഇനി ഓരോ രൂപങ്ങളൂടെ വരും. ഇത് കൂടാതെ ഇപ്പൊ ആറ് രൂപം വന്നില്ലേ, ഈ ആറ് രൂപങ്ങൾക്കും ഇനി മറ്റൊരു രൂപം കൂടെ വരും. എങ്ങനെയാണ്? ആ അഞ്ചു ഗതി പൂജനയോഹോ. അഞ്ച് ധാതുവിന് ഗത്യാർത്ഥവും പൂജാർത്ഥവും ഉണ്ട്. പൂജാർത്ഥത്തിൽ രൂപം മാറും. നാഞ്ചേഹേ പൂജായ പൂജാർത്ഥസ്യ അഞ്ചത്തേഹേ ബദ്ധായാഹ നസ്യ ലോകോ നാ. ഇത്രയേ ഉള്ളൂ. അഞ്ച് ധാതു പൂജാർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉപധായായ നഗാരത്തിന് ലോകം വരത്തില്ല. ലോപമേ വരത്തില്ല. ലോപം വന്നില്ലെങ്കിൽ പിന്നെ നലോപിനോ അഞ്ചദേശ്ച നലോപിയായ അഞ്ച് ധാതുവിനാണ് എന്ത് വരുന്നത്? നും. ലോപം വന്നില്ലെങ്കിൽ പിന്നെ നും വരൂ. നഗാരം ലോപിക്കുന്നു. പക്ഷെ അർത്ഥം മാറും. പ്ര അഞ്ചതി എന്ന് പറഞ്ഞ ഗത്യർത്ഥത്തിലാണെങ്കിൽ നല്ലവണ്ണം പോകുന്നവൻ. പൂജാർത്ഥത്തിലാണെങ്കിൽ നല്ലവണ്ണം പൂജിക്കുന്നവൻ. ഇത്രയുള്ള നല്ല പൂജ ചെയ്യുന്നവനാണ് ഇവിടെ പ്രാങ്. നേരത്തെയും പ്രാങ്ങം തന്നെ, ഇവിടെയും പ്രാങ്ങം തന്നെ. ഏത് ഇവിടെ എന്ത് വരുന്നു? പ്രാ അഞ്ചെന്നിരുന്നു, സു വന്നു, സുലോപിച്ചു, സംയോഗാന്തലോപം പ്രാ ആന് പിൻപ്രത്യസ്യ പോകുന്നു, പ്രാ അങ് എണ്ണ വന്നു, പ്രാങ് ഗത്യർത്ഥത്തിൽ എങ്ങനെയായിരുന്നു രൂപം? പ്രാങ് എന്ന് വ്യത്യാസമൊന്നും അവിടെ നകാരം ലോപിച്ച് നുമ്മ് വന്നു എന്നുള്ള വ്യത്യാസം. ഇവിടെ നകാരം ലോപിക്കുന്നില്ല, നുമ്മും വരുന്നില്ല. രൂപത്തിന് വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. ഇനി വരും. പ്രാ അഞ്ച് ആവും. അവിടെയും ഉപധ ലോപിക്കുന്നില്ല, നുമ്മം വരുന്നില്ല. പ്രാഞ്ചവും പ്രാഞ്ച പ്രാഞ്ചം പ്രാഞ്ചൗ പ്രാ അഞ്ച് ഷസ് അവിടെ എന്തുവരും? അവിടെ ഉപധ ലോപിക്കാത്തോണ്ട് എന്ത് സംഭവിക്കും? അജഹ പ്രവർത്തിക്കില്ല. എന്തുകൊണ്ട് അവിടെ പറഞ്ഞു? എന്താണ് ലുപ്ത നകാരസ്യ അഞ്ചത്തേഹെ, നകാരം ലോപിച്ച അഞ്ച് ധാതുവിന്റെ ഭസ്യ അകാരസ്യ ലോപ, നകാരം ലോപിക്കും. ഇവിടെയാണെങ്കിൽ നാഞ്ചേഹേ പൂജായാം, നകാരലോപത്തെ നിഷേധിച്ചു. അപ്പൊ അകാരം ലോപിക്കോ? അപ്ര അഞ്ച് അസ് സവണദീർഘം വന്നു പ്രാഞ്ചഹ പ്രാഞ്ചഹ. ഇവിടെ ബസഞ്ഞുള്ള സ്ഥലത്തെല്ലാം ഉപധയായ ധാതുവിന്റെ ഉപധയ്ക്ക് ലോപം വിധിക്കാത്തത് കൊണ്ട് അജഹ ചൗ ഒന്നും വരത്തില്ല. പിന്നെ പ്രാ അഞ്ചെന്നിരിക്കുന്നത് സവർണദീർഘം വരാം. പ്രാഞ്ചഹ പ്രാഞ്ചേ പ്രാഞ്ചഹ പ്രാഞ്ചോഹോ പ്രാഞ്ചാം പ്രാഞ്ചി പ്രാഞ്ചി മലയാളത്തിലെ പ്രാഞ്ചിയല്ല വരുന്നു. അടുത്ത് പ്രാ അഞ്ച് ഭ്യാം. ഇവിടെ എന്ത് സംഭവിക്കും? ഉപത ലോപിക്കാത്തോണ്ട് എന്ത് സംഭവിക്കും? സംയോഗാന്തസ്യ ലോപഃ, സംയോഗാന്ത ലോപിച്ചു കഴിഞ്ഞാൽ നിമിത്ത അപായ നൈമിത്തികസ്യ അപവായ പ്രാ അന്നെന്നിരിക്കുമ്പോ ഏ സൂത്രം വരും? ഏതാ? കിൻപ്രത്യേശ്യ കൂ ചോക്കു എന്തുകൊണ്ട് വരുന്നില്ല? ഇല്ല, അതുകൊണ്ട് കിൻപ്രത്യേശ്യ കൂ വരും. അനെന്നുള്ള എന്തായി മാറും? അങ് സവർണദീർഘം വരുമ്പോ പ്രാങ്ഭ്യാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രാങ്ഭ്യാം പ്രാങ്ഭി പ്രാങ്ഭ്യാം പ്രാങ്ഭ്യ. പക്ഷെ സപ്തമി ബഹുവചനത്തിൽ വരുമ്പം വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വരുന്നു. പ്രാ അഞ്ച് സൂന്നിരിക്കുമ്പോ സംയോഗാന്തരവും വരും. നകാരത്തിന് കിൻപ്രത്യസ്യ പൂ വന്നു, പ്രാ അങ് സവർണ ദീർഘം വന്നു, പ്രാങ് സു എന്നിരിക്കുമ്പോ ഏ സൂത്രം വരും? നമ്മൾ പഠിച്ച് പ്രാങ് സു എന്നിരിക്കുമ്പോ ഏതാ വരുന്നത്? മുമ്പ് പഠിച്ചത് സന്ധിപ്രകരണത്തിൽ പഠിച്ച ഒരു സൂത്രം, ഊണോഹോ ശരി. ഇങ്ങകാരത്തിന്റെ പരത്തിൽ എന്തുവരും? ശരിയിരിക്കുമ്പോ എന്തുവരും? കൊക്ക് വരും. കൊക്ക് വരുമ്പോ എന്തായി? പ്രാങ് അവിടെ വേറൊന്നു വരും. അവിടെ തന്നെ പഠിച്ച ഏതാണ്? അവിടെ പഠിച്ച ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് ഓർമ്മയില്ല. അത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ആ വേറെ വരും. എന്താണ്? ചയോഹോ ദ്വിതീയ ശരി ഓഷ്കുരസാദേരി വാച്യം. ചയ്യുകൾക്കെല്ലാം എന്തുവരും? ദ്വിതീയ വരും. വരത്തില്ലേ? ശരി പരമരിക്കും. അത് ആര് പറഞ്ഞതുകൊണ്ട്? കോഷ്കരസാദി വികല്പമായിട്ട് വരും. അപ്പൊ പ്രാ സു ഷത്തുമെന്ന പ്രാങ്ക്ഷു അല്ലേ? പിന്നെ ചയോഹോ ദിതി വരുമ്പോ പ്രാങ്ക് സു, ഇനി പൊക്ക് വികല്പമായതുകൊണ്ട് പ്രാങ് ഷു, മൂന്ന് രൂപം വരും. ഇവിടെ കൊടുത്തിട്ടുണ്ടോ? രണ്ടേ കൊടുത്തിട്ടുള്ളൂ, ഒന്നുകൂടെ ഉണ്ട്, ഒരു രൂപം കൂടെ ഉണ്ട്. പ്രാങ്ഷു പ്രാങ്ഷു പ്രാങ്ഷു ഉണോഹോ കൊക്കുട്ടുക്ക്, ശരി ഉണോഹോ കൊക്കുട്ടുക്ക് വാ, ശരി ചെയ്യോഹോ ദിരിയ, ശരി പോഷ്കര സാധുരി വാച്ച്. പൂജാർത്ഥത്തിൽ വരുന്നു, അതുപോലെ തന്നെ ഇനി അടുത്തേത് വരും പ്രത്യം. പ്രത്യം പ്രത്യം ആ, അപ്പോ പ്രത്യം ഇതുപോലെ തന്നെ എന്താണ് നാഞ്ചഹേ പൂജായാം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ അഞ്ച് ധാതുവിന് അഞ്ചതി എന്ന് നേരത്തെ ചോദിച്ച അഞ്ചി അഞ്ചേഹേ എന്നും വരുന്നതിന് കാരണം തിപോ ധാതു നിർദ്ദേശിച്ചേ, നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ധാതുവിനെ നിർദ്ദേശിക്കുക ഏത് ധാതുവിനെന്നും ഈയും തീയും ചേർത്ത് പ്രയോഗിക്കുക, ഏത് ധാതു അതാണ് അങ്ങനെ വ്യത്യാസങ്ങൾ കാണിക്കുന്നു. വാർത്തകമാണ് സൂത്രങ്ങൾ അങ്ങനെ ഉപയോഗിക്കും. അപ്പൊ അത് സുബന്ധമാകും, അങ്ങനെ ഉപയോഗിക്കുന്നതിന് അതിനെ സുബന്ധമാക്കാം. എന്നിട്ട് അഞ്ചേഹേ അഞ്ചതി അഞ്ചതേഹേ അഞ്ചതാം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം സുബന്ധമാക്കിയിട്ട്. പ്രത്യം പ്രത്യം ശബ്ദവും പൂജാർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പ്രത്യം ആത്മാ പൂജിതമായ ആത്മാവ് പ്രാഞ്ചതീതി നല്ലവണ്ണം പൂജിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സ്വയം പൂജിതൻ എന്നുള്ളതൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അവിടെ എന്ത് വരുന്നു? പ്രതി അഞ്ച് എന്നൊരു സൂന്ദരിക്കുമ്പോൾ സുലോപിക്കുന്നു, സമയാന്തരം പോകുന്നു, പ്രത്യേകിച്ച് കൂവന്ന് എണ്ണുവന്നു. പ്രത്യം പ്രത്യഞ്ചോ പ്രത്യഞ്ച പ്രത്യഞ്ചം പ്രത്യഞ്ചോ, ഓ ഇവിടെ രൂപം കൊടുത്തിട്ടില്ല. പ്രത്യഞ്ചോ പ്രത്യഞ്ച പ്രത്യഞ്ച ശസ്സില് രൂപ വ്യത്യാസം എങ്ങനെയാ വരുന്നത്? പ്രതി അഞ്ച് എന്നിരിക്കുമ്പോ അച്ഛ ആകാരം ലോപിക്കുമോ? ലോപിക്കോ? എന്തുകൊണ്ട് അച്ഛ ലുപ്തമകാരസ്യ അഞ്ചതേഹേ ഹസ്യകാരസ്യ ലോപിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും? പ്രതി അഞ്ച് എന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വരും? ഏതാ വരുന്നു? ഇഗോയണച്ച് പ്രത്യഞ്ച വ്യത്യാസമൊന്നുമില്ല, പഴയതുപോലെ തന്നെ. പ്രത്യഞ്ച പ്രത്യഞ്ച പ്രത്യഞ്ചോഹോ പ്രത്യഞ്ചാം പ്രത്യഞ്ചി പ്രത്യഞ്ച പ്രത്യഞ്ചേ അങ്ങനെയെല്ലാം വരും. ഭ്യാം ഭിസുകളിലെ ഏ സൂത്രം വരും? പ്രതി അഞ്ചെന്നിരിക്കുന്നിടത്ത് ഏ സൂത്രം വരുന്നു? സമയാന്തസിലോ എന്ന് പറഞ്ഞാൽ ഏത് വരും? കിൻ പ്രത്യേകിച്ച് കൂ വന്ന് പ്രത്യംഭ്യാം പ്രത്യം ഭീ പ്രത്യംഭ്യാം പ്രത്യംഷു എന്നിടത്ത് മൂന്ന് രൂപം. ഏതൊക്കെ? ഗുണോഹോ കൊക്കുടക്ക് വാശരി ചയോഹോ ദിരിയ പോഷ്കര സ്വാധീനി വാച്ച്, മൂന്ന് രൂപം വരുന്നു. പ്രത്യം അടുത്ത് വരുന്ന ഏതാണ്? ഉദങ് ഈ ഉദങ് ശബ്ദമൊന്നും പൂജാർത്ഥത്തിൽ പ്രയോഗിച്ച് കണ്ടിട്ടില്ലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ കണ്ടിട്ടില്ലെന്ന് സാഹിത്യത്തിലൊന്നും. സംസ്കൃത സാഹിത്യത്തിൽ അങ്ങനെ പ്രയോഗിച്ച് കണ്ടിട്ടില്ല. പിന്നെ നാഞ്ചഹേ പൂജായ എന്നുള്ള സൂത്രം ഉള്ളതുകൊണ്ട് ഒരു ഉദാഹരണമായിട്ടെടുത്ത് കാണിക്കുന്നേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇവിടെ കൊടുക്കുന്ന എല്ലാ രൂപങ്ങളും ഏതെങ്കിലും സാഹിത്യ ഗ്രന്ഥങ്ങളിൽ പ്രയോഗിച്ചായിരിക്കും, അല്ലാത്ത ഒരു ഉദാഹരണം കൊടുക്കത്തില്ല. പക്ഷെ പൂജാർത്ഥത്തിൽ ഈ എല്ലാ ശബ്ദങ്ങളും പ്രയോഗിച്ചതായി കാണുന്നില്ലെന്നാണ് ആര് പറയുന്നത്? ഞാൻ പറയുന്നതല്ല, പണ്ഡിതന്മാർ. എനിക്കങ്ങനെ പറയണമെങ്കിൽ എല്ലാം പരിശോധിച്ചു പോകണം, മുഴുവൻ സംസ്കൃത സാഹിത്യവും. അതിനിപ്പോൾ ഈ ജന്മത്ത് വിചാരിച്ച നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് പണ്ഡിതന്മാരങ്ങനെ പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, കാണത്തില്ല എന്ന്. ഇനി വന്നവർക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പറയും ശിഷ്ടപ്രയോഗം ഇല്ലെന്ന് പറയും. ശിഷ്ടന്മാർ പ്രയോഗിച്ചിട്ടില്ല, അശിഷ്ടപ്രയോഗം. സൂത്രമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൂത്രം ഉപയോഗിച്ച് ശബ്ദങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ലെന്നുണ്ടല്ലോ. എന്താണ് വ്യുത്പാദ്യന്തേ സംസ്ക്രിയന്തേ എന്നാണ്, നത് ക്രിയന്തേ. ശബ്ദങ്ങളെ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നു, സംസ്കരിക്കുകയാണ് ചെയ്യുന്നു വ്യാകരണം. ശബ്ദങ്ങളെ ഉണ്ടാക്കാൻ പാടില്ല, ശബ്ദങ്ങളെ സംസ്കരിക്കാനേ പാടുള്ളൂ. എന്ന് വെച്ചാൽ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. സൂത്രം ഉണ്ടെങ്കിലും നമുക്ക് അതിനുള്ള ലൈസൻസ് ഇല്ല പുതിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി പ്രയോഗിക്കുക. അങ്ങനെ പറയുന്നു. അടുത്ത ഏതാണ് വരുന്നത്? ഉദങ്. അവിടെ എന്തുവരും? ഉദ് അഞ്ചെന്നിരിക്കുന്നു, മകാരം ലോപിക്കുന്നില്ല, ചകാരം ലോപിക്കുന്നു. ഉദയിത്ത് വരുമോ? അതൊന്നും വരത്തില്ല. അവിടെയും പറയുന്ന എന്താണ്? ലുത്ത മകാര സഞ്ചേഹേ എന്ന് പറയുന്നുണ്ട്, അത് വരത്തില്ല. പ്രത്യേകിച്ച് ഉദങ് ഉദഞ്ചൗ ഉദഞ്ച ഉദഞ്ചം ഉദഞ്ചൗ ഉദഞ്ച ഉദയിത്ത് വരില്ല. എന്തുകൊണ്ട്? അകാരലോപമില്ല. ഉദഞ്ച ഉദഞ്ച ഉദംഭ്യാം കിൻപ്രത്യേകിച്ച് ഹൂ വന്നു, സംയോഗാന്ത ലോകം വന്നു. ഉദംഭി ഉദഞ്ചേ ഉദംഭ്യാം ഉദംഭ്യ ഉദഞ്ച ഉദംഭ്യാം ഉദംഭ്യ ഉദഞ്ച ഉദഞ്ചോ ഉദഞ്ചാം ഉദഞ്ചി ഉദഞ്ചോ ഉദംക്ഷു ഉദംക്ഷു ഉദംക്ഷു. മൂന്ന് രൂപം. അടുത്ത് സമപൂർവത്തിലുള്ള സമഹസമി വരുമോ? വരുമോ? എന്തുകൊണ്ട്? അപ്രത്യാന്തി എന്നേ പറഞ്ഞിട്ടുള്ളൂ, അകാരം ലോപിക്കണമെന്നോ ലോപിക്കണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സമന് സമി വരും. ഇപ്പൊ സമ്യങ് അഞ്ച് സുലോപിച്ചു, സമയോന്തിലവും വന്നു, നകാരത്തിന് പിൻപ്രത്യേകിച്ച് വന്നു. സമ്യങ് സംയഞ്ചൗ സംയഞ്ച സംയഞ്ചം സംയഞ്ചൗ സംയഞ്ച സംയഞ്ച സമ്യങ്ഭ്യാം. ഇത് ഗത്യർത്ഥത്തിലും പൂജാർത്ഥത്തിലും ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. എന്ത് വ്യത്യാസം? അവിടെ കുത്തും വന്നിട്ട് കവർഗം വരും, ഇവിടെ കുത്തും വന്നിട്ട് ങാ വരും. അവിടെ ഗാ വരും, അവിടെ ഇവിടെ ങാ വരും. സമ്യങ്ഭ്യാം സമ്യങ്ഭി സംയഞ്ചേ സമ്യങ്ഭ്യാം സമ്യങ്ഭ്യ സംയഞ്ച സമ്യങ്ഭ്യാം സമ്യങ്ഭ്യ സംയഞ്ച സംയഞ്ചോ സംയഞ്ചാം സംയഞ്ചി സംയഞ്ചോ സമ്യങ്ക്ഷു സംയങ്ക്ഷു സംയങ്ക്ഷു. അടുത്ത് സഹ അഞ്ചതീതി സദ്രി വരും. ആദേശം വരുമോ? വരും. എന്തുകൊണ്ട്? അവിടെയും ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, വപ്രത്യാന്തേ അഞ്ചതു. സദ്രിയങ് സദ്രിയഞ്ചൗ സദ്രിയഞ്ച സദ്രിയഞ്ചം സദ്രിയഞ്ചൗ സദ്രിയഞ്ച സദ്രിയഞ്ച സദ്രിയങ്ഭ്യം. ഇവിടെ കുത്തും വന്ന് ങാ വരും. സദ്രിയങ്ഭി സദ്രിയഞ്ചേ സദ്രിയങ്ഭ്യം സദ്രിയങ്ഭ്യ ഇതെല്ലാം വരുന്നു. പിന്നെ അടുത്ത് വരുന്നത് തിര അഞ്ചതി. അപ്പൊ അവിടെ തിരസഹ തിരി അലോപ വരൂ വരൂ. എന്തുകൊണ്ട് അവിടെയും പറഞ്ഞിരിക്കുന്നു അലുപ്താകാരേ, അകാരം ലോപിക്കാൻ പാടില്ല. അഞ്ചതോ വപ്രത്യാന്തേ തിരസഹ തിരി, അപ്പൊ തിരി എങ്ങെന്ന് വരും. തിരി അഞ്ച് സുലോപിച്ചു സംയോഗാന്തരവും വന്നു നകാരത്തിന് കിൻപ്രത്യസിക്കു വന്നു തിരിയങ് തിരിയഞ്ചോ തിരിയഞ്ചഹ തിരിയഞ്ചം തിരിയഞ്ചോ തിരിയഞ്ചഹ തിരിയഞ്ച. അവിടെ തിരിയങ് ഭ്യാം കിൻപ്രത്യസ്യ പൂ വന്നിട്ട് നകാരം വരുന്നു. തിരിയങ് ഭ്യാം തിരിയങ് ഭീ തിരിയഞ്ചേ തിരിയങ് ഭ്യാം തിരിയങ് ഭ്യ തിരിയഞ്ചഹ തിരിയങ് ഭ്യാം തിരിയങ് തിരിയഞ്ചഹ തിരിയഞ്ചോഹോ തിരിയഞ്ചാം തിരിയഞ്ചി തിരിയഞ്ചോഹോ. മൂന്ന് രോഹോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏവം പൂജാർത്ഥേ പ്രത്യങ്ങാദേഹ, പ്രത്യങ്ങാദി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തിരിയങ് വരെയുള്ള എല്ലാ രൂപങ്ങളെയും എടുക്കണം. അപ്പൊ ആറ് രൂപം വ്യത്യർത്ഥത്തിലും ആറ് രൂപം പൂജാർത്ഥത്തിനും വരും. അതിൽ വ്യത്യാസം വരുന്ന എവിടെയൊക്കെ? അകാരലോകം വരുന്നിടത്ത്, വ്യത്യർത്ഥത്തിൽ അകാരലോകം വരുന്നിടത്ത് ഒരു വ്യത്യാസം വരും. പിന്നെ പദസഞ്ജയുള്ളിടത്തെല്ലാം കുത്തും വരുന്നതിന്റെ വ്യത്യാസം, ഒരിടത്ത് ഗകാരം വരും മറ്റൊരിടത്ത് ഗകാരം വരും. അടുത്ത് കുറുങ് ഗതി കൗടില്യ അല്പി ഭാവയോഹോ. കുറുങ് ധാതു മുമ്പ് കേട്ടിട്ടുണ്ട്, എവിടെയാണ്? ദിഗുഷ്ണിക് അഞ്ചു യൂജി കുറിഞ്ചാഞ്ച. ആ കുറിഞ്ചാണ് ഈ കുറിഞ്ച്. അതായത് ഇവിടെ ഒരു ഉപതയില് ഉള്ള നകാരം അവിടെ വൃത്തിയിൽ പറഞ്ഞു. എന്താണ് കുറിഞ്ചോഹോ കേവലയോഗോ എന്ന് പറഞ്ഞു. പിന്നെ അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? കുറിഞ്ചേർ നലോപ അഭാവശ്ച നിപാത്യതേ. കുറിഞ്ചിന് നലോപം വരത്തില്ല. എങ്ങനെയാ നലോപം വരുന്നത്? അനീതാഹനഭൂതായ കിങ്കി നലോപാഭാവത്തെ അവിടെ നിപാതനം ചെയ്ത് സൂത്രത്തിൽ തന്നെ, അതുകൊണ്ട് അനീതാഹനഭൂതായ കിങ്കി പ്രവർത്തിക്കത്തില്ല എന്നാണ്. അത് കുറിഞ്ച് ധാതുവിന്റെ നകാരം ലോപിക്കാത്തതുകൊണ്ട് അനുസ്വാര പരസവർണം വന്നിട്ട് എന്തോരും കുറിഞ്ചെന്ന് തന്നെ ഇരിക്കും. എന്നാൽ ഇത് ഞകാരോപത എന്നൊരു പക്ഷമുണ്ട് ഭാഷയത്തിൽ പറയുന്നുണ്ട്. ഇത് നകാരോപതമല്ല ഞകാരോപതം എന്ന് വെച്ചാൽ ചവർഗ പഞ്ചമമാണ് അവിടെ, ചവർഗത്തിലെ പഞ്ചമവർണമാണ്. അങ്ങനെ പിന്നെ നകാരം ലഭിക്കേണ്ട കാര്യമില്ല, രണ്ട് പക്ഷമുണ്ട്. ഏതായാലും എന്തുവരും ഇവിടെ കുറിഞ്ചില് ഉപതയിലും നകാരം ഞകാരമുണ്ട്. നകാരമാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിന്ന് സർവാപഹാര ലോകം ഒന്ന് സുലോപിച്ച് ചകാരം ലോപിച്ചു കഴിഞ്ഞാൽ കിന്ന് പ്രത്യേകിച്ച് കൂ വന്നിട്ട് എന്തുവരും? നകാരത്തിന് നകാരം വരുന്നു, കുറങ്ങും എന്ന് വരുന്നു. അങ്ങനെ വരുന്നു. കുറുങ്ങെന്ന് വരുന്നു. കുറിഞ്ചവ് നകാരം ലോപിക്കുന്നില്ല, നിപാതം ചെയ്തിരിക്കുകയാണ്. നിപാതം നിപാതനം എന്ന് കേട്ടിട്ടില്ലേ? മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? നിപാത്യതേ എന്ന് പറഞ്ഞിടത്ത് പറഞ്ഞായിരുന്നോ? അങ്ങനെ പറയാറില്ലല്ലോ, ഞാൻ വരുമ്പം പറയാമെന്ന് പറഞ്ഞ് രക്ഷപ്പെടാറില്ലല്ലോ, പ്രത്യേകിച്ച് വ്യാകരണത്തിന്. വൃത്തിക്ക് പഠിച്ചില്ലേ നമ്മള്? അല്ല, നിപാത്യതേ പ്രാതിശിക വിധിമിന സിദ്ധപ്രക്രിയ ശബ്ദസ്വരൂപസ്യ നിർദ്ദേശോ നിപാതനം. കേട്ടിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടല്ലോ, ഉറപ്പായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. കേട്ടിട്ടുകൂടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാതിശിക വിധിമിന സിദ്ധപ്രക്രിയ ശബ്ദസ്വരൂപസ്യ നിർദ്ദേശോ നിപാതനം. വിശേഷ വിധി കൂടാതെ പ്രക്രിയകളെല്ലാം പൂർത്തീകരിച്ച് ഒരു രൂപത്തെ സൂത്രത്തിൽ നിർദ്ദേശിച്ചാൽ അതാണ് നിപാതനം ചെയ്യുക എന്ന് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്ന്. രണ്ടോട്ടുണ്ട് എനിക്ക്. നിപാതമല്ല, നിപാതനം ചെയ്യുക. ബെറ്റ് വയ്ക്കാനുണ്ടോ? കാശ്, കാശ് വയ്ക്കണം. ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. ഏതാണോ പ്രാദേശിക വിധിം വിനാ സിദ്ധപ്രക്രിയ ശബ്ദസ്വരൂപസ്യ നിർദ്ദേശോ നിപാതനം. പറഞ്ഞിട്ടില്ല. നിപാതനം ചെയ്തു. പല സ്ഥലത്തും വന്നിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ